അടുത്ത് വരുന്നു ഭാവേ. സിദ്ധാവസ്ഥാപന്നെ ധാത്വർത്തെ വാച്യേ ധാതുർഘന്യസ്യ. സിദ്ധാവസ്ഥാപന്നെ ധാത്വർത്തെ, സിദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന ധാത്വർത്ഥം. ധാത്വ അർത്ഥമെന്ന് വെച്ചാൽ ഭാവം, ഭാവന, ക്രിയ എന്ന പേര് പറയുന്നതാണ് ധാത്വർത്ഥം. അത് ക്രിയ എന്നർത്ഥം. അത് സിദ്ധാവസ്ഥയെ പ്രാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ലിംഗ സംഖ്യ അന്വയോഗ്യം, ലിംഗവും സംഖ്യയും അന്വയിക്കാൻ പറ്റും. എന്നുവെച്ചാൽ സ്ത്രീലിംഗം, പുല്ലിംഗം ഇങ്ങനെ വ്യവഹരിക്കാൻ കഴിയും. ഏകവചന ദ്വിവചനം അങ്ങനെ പറയാൻ കഴിയും. അങ്ങനെയുള്ള ധാത്വർത്ഥത്തിൽ ക്രിയയിൽ ധാതോഹോ ഖഞ്ഞസ്യാത്, ധാതുവിൽ നിന്ന് ഖഞ്ഞ് വരുന്നു. ഏത് ധാതുവിൽ നിന്നും വരാം എന്ന് പറഞ്ഞാൽ ക്രിയ എന്ന് പറയുന്നത് സാധ്യാവസ്ഥയാണ്. അതാണ് തിങ്ങന്ധത്തിൽ വരുന്നത്. സാധ്യാവസ്ഥയായിരുന്നു. സിദ്ധാവസ്ഥയാണെങ്കിൽ കൃതന്ധം. കൃതന്ധമാകുമ്പം പുല്ലിംഗം, സ്ത്രീലിംഗം, നമസ്കലിംഗം എന്നുള്ള ഭേദവും ഏകവന ദ്വിവന ബഹുവന ഭേദവും വരുന്നു, സുബന്ധമാകുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സിദ്ധാവസ്ഥാപനമെന്ന് സാധ്യാവസ്ഥാപനം. ഇപ്പൊ സാധ്യാവസ്ഥാപനം എന്ന് വെച്ചാൽ തിങ്ങന്ധം എന്ന് മനസ്സിലാക്കിയാണ്. സിദ്ധാവസ്ഥാപനം എന്ന് പറഞ്ഞാൽ സുബന്ധം, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സിദ്ധാവസ്ഥാപനെ ധാത്വർത്തെ വാച്ച് ധാതുർഗഞ്ച് പാക പാകോ പച്ച് ടു പച്ചഷ് പാക്കേ. ഇവിടെ എന്ത് ചെയ്തു? ഭാവാർത്ഥത്തിൽ ക്രിയ തന്നെ, വേറെ അർത്ഥമൊന്നുമില്ല. കാരണം നേരത്തെ പറഞ്ഞു കർത്തരി കൃത്, ഇവിടെ കർത്തരർത്ഥമല്ല ക്രിയയാണ് അർത്ഥം. ധാരാളം പ്രയോഗത്തിലുള്ളതാണത്. പഞ്ചധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞെത്ത്, ഖകാരയുത്ത് ഞകാരയുത്ത് ശേഷിക്കുന്ന എന്താണ്? ഞിത്തായ ഉണ്ടെന്ത് വരും? അധബുദ്ധായ വൃദ്ധി വന്നു. പാച്ച് ഭിത്തായുണ്ടോ? ചജോഹോ ഘു ഖിണ്യത്തോഹോ ഖിത്ത് വരെ വരുന്നു കഴിഞ്ഞാൽ ചകാര ജകാരങ്ങൾക്ക് കു കുത്വം വരും. ഇവിടെ ഖിത്ത് വരെ വരിക്കുന്നുണ്ട്, പാച്ച് ചകാരത്തിന് കുത്വം വന്നു. ഇപ്പോ ഖിത്ത് വരവിരുന്നു കഴിഞ്ഞാൽ ചകാര ചകാരങ്ങൾക്ക് കുത്തം വരും. ഇപ്പോ പാച്ചില ചകാരത്തിന് കുത്തം വന്നെന്തായി? പാക്ക്, പാക്ക്, പാക്ക് ഖഞ്ഞിലാശേഷിച്ചു. ആ പാക്ക പുല്ലിംഗമാണ്, ലിംഗസംഖ്യ കന്യ. ആ ഇവിടെ ഖൻ അബന്ധാഹ പുംസിച്ച ഖഞ്ഞന്തും അപ്പന്തും പുല്ലിംഗത്തിലേ ഉപയോഗിക്കും. മറ്റു പ്രത്യയങ്ങളൊക്കെ വരുമ്പോൾ മറ്റു ലിംഗങ്ങളിൽ ഉപയോഗിക്കാം. ഖഞ്ഞന്തും അബന്ധം പുല്ലിംഗമായിരിക്കും. അതുകൊണ്ട് പാകഹ പാകവും സംഖ്യ അന്യയോഗ്യമാണ്. ദ്വിവചനം ബഹുവചനം അല്ല ഉപയോഗിക്കും. പ്രത്യേകത അവ്യയമല്ല. അവ്യയമാണ് ഭാവമാണെങ്കിൽ എന്തുവരും? ഏകോചനം സർഗത കരിഷ്യത്തെ. ഏകോചന രൂപയെ വരത്തുള്ളൂ, ദബിയുമല്ല. അടുത്ത് വരുന്നത് സ്ഫുരതി സ്ഫുലത്യോർ ഖഞ്ഞി അനയോരേച്ച ആത്വം സ്യാത് ഖഞ്ഞി. സ്ഫുര സ്ഫുല സഞ്ചലനെ ചലിക്കുക എന്നുള്ള തന്നെ സ്ഫുരതി. സ്ഫുര സ്ഫുല ധാതുവിൽ നിന്നും ഭാവേ ഖഞ്ഞു വരുന്നു, ആശേഷിക്കുന്നു. സ്ഫുര് ആന്നിരിക്കുമ്പോൾ അസ്വത്വം വരുന്നു, എന്തു വരുന്നു? സ്ഫുര് ആന്നിരിക്കുമ്പോൾ പുഗന്ധ ലഘുബുദ്ധ സിജ ഗുണം വന്നപ്പോ എന്തായി? സ്ഫോര സ്ഫോല. ഈ സൂത്രം ആത്തും വിധിച്ചപ്പോൾ എന്തായി? സ്പാല സ്പാല ആണ് വൃത്തി പറഞ്ഞിരിക്കുന്നതാണ്. അനയോഹോ എന്താ ഈ രണ്ട് ധാതുക്കളുടെയും ഏച്ച് ആത്തും സ്യാദ് ഏകാരത്തിന് ഏച്ചിന് ഏകാരമല്ല ഏച്ച്. ഏച്ചിലൂടെ ഏതായിരിക്കുന്നത്? ഓ നാത്തും വരുന്നു. എപ്പോ? ഖഞ്ഞി. അടുത്തു വരുന്നു ഉപസർഗസ്യ ഖഞ്ഞി ഇതി ദീർഘ പരിഹാര. ഹൃഞ്ഞ് ഹരണയിൽ നിന്ന് ഭാവേ ഖഞ്ഞു വന്നു. യേസൂത്രം വരുന്നു അച്ചോഞ്ഞെഴുതി വൃത്തി രപരം പരിപൂർവത്തി വന്നു. അപ്പൊ മുമ്പ് വന്ന ഒരു സൂത്രം ഇവിടെ കാണിക്കുകയാണ്. ഉപസർഗസ്യ ഖഞ്ഞി ആ മനുഷ്യ ബഹുളം. മനുഷ്യവാചകം ആയിരിക്കാൻ പാടില്ല. ഉപസർഗത്തിന്റെ പരത്തിൽ ഖഞ്ഞന്ത വരുന്നു കഴിഞ്ഞാൽ ഉപസർഗത്തിന് ബഹുളം ദീർഘം വരാം, വരാതെയിരിക്കാം. അപ്പൊ പരിഹാരെന്നും വരും, പരിഹാരെന്നും വരും, രണ്ടും വരും. ഇവിടെ പരിഹാരം കൊടുത്തിരിക്കുന്നു. ഇക്കഹ കാശ ഇത് വന്ന സൂത്രമാണ്. കാശേ ഉത്തരപദേ ഇഗന്ധസൈവ പ്രാതേ ദീർഘ. നീകാശ അനൂകാശ നീകാശ എന്താണ് ശ്ലോകങ്ങളെല്ലാം വരും. നീകാശ കേട്ടിട്ടുണ്ടോ? നീകാശ കൽപ്പ വളരെ സ്വച്ഛമായത്, ശുദ്ധമായത്, പ്രകാശിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഇക്കഹ കാശ പറയുന്നത് കാശ ഉത്തരപദം. കാശ ഉത്തരപദം ഇരിക്കുമ്പോൾ ഇഗന്ധസീവ പ്രാദേഹ. പ്രാതി എന്ന് പറഞ്ഞാൽ പ്രാതിക്ക് ദീർഘം വരുന്നു. കാശ് ഉത്തരവാദമായിരിക്കുമ്പോൾ ഇഗന്ധമായ പ്രാതിക്ക് ദീർഘം വരുന്നു. പ്രാതിപ്പെടുന്നതാണ് നീ. നീക്ക് ദീർഘം വന്നപ്പോ എന്തായി? നീ കാശ. അനുക്ക് ദീർഘം വന്ന എന്തായി? അനുകാശ. എല്ലാവരർത്ഥം തന്നെ. ഇക്കഹക്കും പ്രകാശ പ്രാതിയാണ്, പക്ഷെ ഇഗന്ധത്തിൽ അല്ല, അതുകൊണ്ട് ദീർഘം വന്നില്ല. എങ്ങനെ വരുന്നു? പ്രകാശ. ഇവിടെ എല്ലാം എന്താണ്? കാശ്രദീപ്തവിൽ നിന്നും ഭാവപ്രകാരം ഘഞ്ഞു വന്നു. എല്ലായിടത്തും എന്തു വന്നു? അതുപതായ വൃത്തി വന്നു. നീകാശം അനുകാശമൊക്കെ ഒരർത്ഥം തന്നെ. നൂതാത്വ ഉപദേശസ്യ നാന്തസ്യ അനാചമേ ഇതിന വൃത്തി ശമഹ. ഈ സൂത്രം പഠിച്ചിട്ടുണ്ടോ? നൂതാത്വ ഉപദേശസ്യ മാന്തസ്യ അനാചമേ പഠിച്ചിട്ടുണ്ടോ? അതായത് ഉദാത്ത ഉപദേശമായ ധാതുക്കൾ മാന്തമാണെങ്കിൽ അതിന് വൃത്തി വരത്തില്ല എന്നാണ്. ഉദാഹരണം ശമു, ഉദാത്ത ഉപദേശമാണ്. മാന്തുമാണ്, അതിന് വൃത്തി വരത്തില്ല എന്നർത്ഥം. വൃത്തി വരില്ല എന്ന് പറഞ്ഞാൽ ചിണി ഞെത്തി ഞെത്തി കർത്തിച്ച ചിണ്ണു പരമിരിക്കുമ്പോഴും ഞെത്തോണിത്തോയ കൃത്ത് പരമിരിക്കുമ്പോഴും വൃത്തി വരത്തില്ല. ശമ ഉപശമേ, ഉപശമിക്കുക. ശമധാതുവിൽ നിന്ന് ഖഞ്ഞ് പ്രകാരം എന്തോന്നു ആവുന്നു. വൃത്തി വരേണ്ടതാണ്. അങ്ങനെ വരുന്നില്ല ശമഹ. വൃത്തി എന്തുകൊണ്ട് വന്നില്ലതാണ്? ന ഉദാത്ത ഉപദേശ മാന്തസ്യ ആചമാദേസ്തു ആചാമഹ. അത് ചമു തുടങ്ങിയ ധാതുക്കളുണ്ട്, അങ്ങും പുറത്ത് വരുമ്പോൾ ആചാമ എന്ന് വരും. ആചമനം, ശുദ്ധിയാക്കുക. അവിടെ എല്ലാം വൃത്തി വരാൻ കാരണം അനാചമേ എന്ന് സൂത്രത്തിൽ നിഷേധിച്ചു. കാമഹ വാമഹ ഇതെല്ലാം എന്താണ്? ആചമാദിപ്പെടുന്നതാണ്. കമുധാതു വമുധാതു കമുകാന്തോ കമുധാതു എന്ത് വന്നു? വമ ഉദ്ഗരണേ ഉദ്ഗിരണേ. ഇതിൽ നിന്നെല്ലാം എന്ത് വരുന്നു? ഖഞ്ഞു വന്നു. അനാചമേ എന്ന് പറഞ്ഞുകൊണ്ട് ആചമാദിപ്പെട്ടതുകൊണ്ട് ഇവിടെ വൃത്തി വന്നു. ഇതും മാന്തമാണ്, ഉദാത്ത ഉപദേശമാണ്. എന്നിട്ടും ഇവിടെ വൃത്തിയെ നിഷേധിച്ചില്ല. അതുകൊണ്ടാണ് അനാചമയെന്ന് പറഞ്ഞത്. വിശ്രാമ ഇതിത്വം അപാണിനീയം. സിദ്ധാന്തം പലയിടത്തും വരുന്നുണ്ട് ഇതിന്റെ ചർച്ച. തിങ്ങന്ധത്തിൽ വരുമ്പോൾ വിശ്രാമ ശബ്ദം സാധുവാണെന്നും ഭട്ടോജി ദീക്ഷിതർ എന്നെ സമർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്താണ്? അപാണിനി. ഈ അപാണിനിയെ പ്രയോഗത്തിന് വളരെ പ്രസിദ്ധമായി കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് വിശ്രാമം. എന്താ പ്രശ്നം ഇവിടെ? ശ്രമ ധാതുവിൽ നിന്നും ഭാവ ഖഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉദാത്ത ഉപദേശസ്യ മാന്ദസ്യ അനാചമേ വൃദ്ധിയെ നിഷേധിക്കും. വൃദ്ധിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശ്രാമ എന്ന് വരാൻ പാടില്ല, വിശ്രമ എന്നേ വരാൻ പാടുള്ളൂ. പക്ഷെ വിശ്രാമ എന്ന് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉദാത്ത ഉപദേശവും മാന്ദവുമാണ്, വൃദ്ധി വരാൻ പാടില്ല. എങ്ങനെ തിങ്ങന്തത്തിൽ ഇത് കൃത്യന് മാത്രമുള്ള നിയമമല്ല? എങ്ങനെ ഇത് കൃത്യന് മാത്രമുള്ള നിയമമല്ല? ഇത് ഇതേ ശബ്ദം തന്നെ വിശ്രാമ ഇങ്ങനെയാകാം. പാണിനിയത്തിൽ എങ്ങനെയാക്കാമല്ലോ, അതിനെന്താ പ്രയാസം? പാണിനിയം എന്ന് പറഞ്ഞാൽ എന്തും എങ്ങനെയാക്കാം. അത് ഗുണകേന്ദ്ര താഴെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ വ്യാഖ്യാനത്തിൽ അപാണിനീയം ഇതി കണ്ടോ, അവിടെ പറയുന്നു ശ്രമേർ ഉദാത്ത ഉപദേശത്വാദ് കാഞ്ഞി വൃദ്ധേർ ദുർലഭത്വാദ്. എന്തുകൊണ്ട് അപാണിനീയം എന്ന് പറഞ്ഞു? ശ്രമധാതു ഉദാത്ത ഉപദേശമാണ്. ഖഞ്ഞു വന്നു കഴിഞ്ഞാൽ വൃദ്ധി ദുർലഭമാണെന്ന് വെച്ചാൽ വൃദ്ധി വരാൻ പാടില്ല, വിശ്രാമെന്ന് വരാൻ പാടില്ല. ഏതെത്തോ ദുര്യാൻ വിശ്രാമയൻ ഇത്യാദവും നിജി വൃദ്ധിമാശ്രിത്യ നിജന്താതെ രാജക്രിയതേ തഥാരൂപസിദ്ധി. ഇവിടെ കൊടുത്തിട്ടുണ്ട് വിശ്രാമയൻ. വിശ്രാമയൻ ഉണ്ടോ? വിശ്രാമയൻ എന്ന് പറയുന്നത് എങ്ങനെ വന്നു? നിച്ചു വന്ന് ശത്രു വന്നു. അപ്പൊ ശ്രമധാതു വന്ന് നിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശ്രാമി. ലട്ടു വന്ന് ശത്രു വന്നു കഴിഞ്ഞാൽ ശ്രാമയത്ത്, ഈ ശ്രാമയത്ത് ഒരു വസതിക്കും. വിശ്രാമയത്തെന്ന് ശ്രദ്ധിച്ചതുപോലെ ശ്രമധാതു നിണ്ണിച്ചു വരണം. ശ്രാമി ധാതുവായോ? പജാദ്യ അച്ചു വരണം. അച്ചു വന്നു എന്ത് സംഭവിക്കും അടുത്ത്? ശ്രാമി അച്ചെന്നിരിക്കുമ്പം നേരെ നടി നിലോപിക്കും. പിന്നെ എങ്ങനെ വരും? വിശ്രാമ ശ്രമശബ്ദ ശബ്ദം ശ്രദ്ധിച്ചാൽ പോരെ, അങ്ങനെ ശ്രദ്ധിക്കാം. പാണിനിയമായോ? ഇപ്പൊ പാണിനിയമായോ? പജാദ്യച്ചു വന്ന അസു വന്നിട്ട് എന്തോരും വിശ്രാമ ശ്രമധാതു നിച്ചു വന്ന് പജാദ്യച്ചു വന്ന് ധാതുവായപ്പോ പജാദ്യച്ചു വിധിക്കുന്ന സൂത്രം അന്തിഗ്രഹി പജാതിഭ്യോ ലുണിന്യച്ച നേരണ്ട് നീ ലോപിക്കും. നിച്ചു വന്നുകൊണ്ട് അതുപതായ വൃദ്ധി വന്നു. ശ്രാമ ആ ശ്രാമ വൃദ്ധ സമാസ പ്രാതിസഞ്ജ സ്വതത്തെ വിശ്രാമ വിശ്രാമ ശബ്ദം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അവിടെ അർത്ഥത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞ വിശ്രാമ ശബ്ദത്വ പാണിനി ഒന്നേ പറഞ്ഞു. വിശ്രാമ ശബ്ദം ശ്രദ്ധിച്ചോ? ഇതെന്നാ പറയുന്നത് വ്യാഖ്യാനത്തിൽ? ആണ് പറയുന്നത് ഏതത് ധുര്യാത് വിശ്രാമയൻ ഇത്യാദിവത്. ഇവിടെ വിശ്രാമയൻ ഉദാഹരണം കൊടുത്ത എന്തിനാ? എന്തിനാ കൊടുത്ത്? ണിച്ചു വന്നു കഴിഞ്ഞാൽ ഉപതാവൃത്തി വരാം എന്ന് കാണിക്കാം. അതാണ് ഇത്യാദിവ നിണിച്ചി വൃദ്ധിമാശ്രിത്യ. ണിച്ചു വന്ന വൃദ്ധി വന്നിട്ട് ണിജന്ത, അതേ അച്ഛ ണിജന്തത്തിൽ നിന്ന് അച്ഛ ക്രിയത തഥാരൂപം സിദ്ധ്യതി. പറയുന്നു എന്നുവെച്ചാൽ ണിച്ചപി വൃദ്ധി നിഷേധശങ്ക്യ. പറയുന്നു ഇവിടെ ണിച്ചു വന്നാലും വൃദ്ധിയെ നിഷേധിച്ചൂടെ? നവദോത്വോപദേശസ്യ നന്ദസ്യ ആര് പറഞ്ഞു? എന്നുവെച്ചാൽ ണിച്ചപി വൃദ്ധി നിഷേധശങ്ക്യ. ണിച്ചു വരുമ്പോഴും വൃദ്ധിയെ നിഷേധിക്കാനോപദേശസ്യ മാന്ദസ്യ അനാചമി അനുസ്മാനം പറയുന്നു. നവദാത്ത് ഇത്യത്ര കൃതി തനുവൃത്തിയാൽ നിച്ച് നിഷേധഭാവ. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സൂത്രത്തിൽ പൂർവ്വത്തിൽ നിന്ന് കൃതി എന്ന് അനുവർത്തിക്കണം എന്നാണ്. അതായത് ആ സൂത്രത്തിൽ ഞിത്തും ണിത്തും പരമരിക്കുമ്പോൾ വൃത്തിയെ നിഷേധിക്കുകയാണെങ്കിൽ കേവലം ണിച്ചു വന്നാലും വൃത്തിയെ നിഷേധിക്കും. മനസ്സിലായോ? അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ സൂത്രത്തിൽ കൃത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്തായ ഞിത്തും ണിത്തും പരമരിക്കുമ്പോൾ വൃത്തിയെ നിഷേധിക്കും. ഇവിടെ ണിച്ചു വരുമ്പോൾ കൃത്തല്ല. അപ്പോൾ ആ പ്രശ്നം ഒഴിവായി. പക്ഷെ വേറൊരു പ്രശ്നം വരുന്നു. നിശ്ചയവും അപ്പി മിതാം ഹർസു ഇത് ഹർസുസ്യാദി വാക്യം. പക്ഷെ വേറൊരു പ്രശ്നം വരുന്നു. ഘടാദയോ മിത, ഘടാദികൾ മിത്താണ്, അതിൽപ്പെടുന്നതാണ് ഈ ശ്രമം. ശ്രമം ശ്രാന്തവും ഘടാദികൾ രണ്ട് സ്ഥലത്തുണ്ട്, ഭ്വാദിയിലുമുണ്ട് ചുരാദിയിലുമുണ്ട്, രണ്ട് സ്ഥലത്തുമുണ്ട്. അത് ചുരാദിയിൽ ണിച്ചു വരുമല്ലോ, ണിച്ചു വന്നു കഴിഞ്ഞാൽ അവരും മിതാം ഹ്രസ്വഹ ഘടാദിപ്പെട്ടവണ്. അപ്പോൾ ണിച്ചു വന്നാലും ഘടാദ്വയം മിതഹ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹ്രസ്വം വരും, മിതാം ഹ്രസ്വഹ വൃദ്ധി വന്നാലും. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ വിശ്രാമയനെന്ന് വരും? ണിച്ചു വരുമ്പോൾ വൃദ്ധിയല്ലേ പറഞ്ഞത്? ണിച്ചു വന്നാലും ഘടാദിപ്പെട്ടുകൊണ്ട് ചുരാദിയിലാണെങ്കിൽ സ്വാർത്ഥത്തിൽ ണിച്ചു വരും, ഭൂവാദിയിലാണെങ്കിൽ ഹേതു മതിച്ചണിച്ചു വരാം. ഏതണിച്ചു വന്നാലും ശരി, മിതാം ഹർസവ പ്രകാരം എന്തുവരും? വൃദ്ധി വന്നാലും ഹർസവം വരും. നിശ്ചയവും അപ്പം മിതാം ഹർസ്വതി ഹർസ്വസ്യാദി സംഖ്യം വേത്യനുവർത്തിയ വ്യവസ്ഥിത വിഭാഷാശ്രയണേന ഹ്രസ്വഭാവ സിദ്ധേഹേ. പറയുന്നു അതിന് വാന്ന് അനുവർത്തിച്ചാൽ മതി. അതെ, എവിടെയാണോ ഹ്രസ്വം പ്രാപ്തമെന്ന് അവിടെ, മറ്റിടത്ത് വരില്ലല്ലോ. വ്യവസ്ഥിത വിഭാഷ ആശ്രയിക്കുന്ന അവിടെ ഹ്രസ്വം വരും. അവിടെ അവിടെയാണ് പൂർവത്തിൽ നിന്ന് വാന്ന് അനുവർത്തിക്കണം. അനുവർത്തിച്ചതിനെ എന്താക്കണം? വ്യവസ്ഥിത വിഭാഷയാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരികയോ വരാതിരിക്കുകയോ ഇവിടെയൊക്കെ വേണ്ട. അങ്ങനെ ചെയ്യണം. അപ്പൊ ഇവിടെ വരാതിരിക്കും. വായത്തനുവർത്തിയ വ്യവസ്ഥിത വിഭാഷ ആശ്രയണ ഹർസ്വഭാവ സിദ്ധേ. ദുഷോ വിഭാഷ, അങ്ങനെ ഒരു സൂത്രമുണ്ട് മേണ്ട. ദുഷു വൈകൃത്യെ, അതിൽ നിന്ന് വികല്പമായിട്ട് ഊത്തവും വിധിക്കുകയാണ്. ഊ ചിത്തം ദോഷയതി കാമഹ, ദുഷ്ധാതുവിനും വികല്പമായിട്ട് ഊത്തവും വരികയാണ്. ചിത്തം ദൂഷയതി എന്നും പറയാം, ചിത്തം ദോഷയതി എന്നും പറയാം. നിച്ച് വരുത്തി വരുമ്പോൾ ആ ദുഷോ ചിത്തവികാരി എന്ന, ചിത്തവിരാഗം ആ ദുഷോ ചിത്തവികാരി എന്ന. അപ്പൊ ചിത്തം വികാരേതി കാമ, കാമം ചിത്തത്തെ വികാരപ്പെടുത്തുന്നു. അത് പറയുന്നത് മനസ്സിൽ കാമമുള്ളവന് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിത്യസാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാമം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ. അതാണ് ദൂഷയെ, ചിത്തത്തെ കാമം ദൂഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആണ് ചിത്തവികാരത്തിൽ വികല്പമായിട്ട് ഊത്തം വിധിക്കുന്നു. മുമ്പിൽ വരുന്നതാണ് ഊദ്ബദ്ധായ അഗോഹ, അവിടെ നിങ്ങോട്ട് വരുന്നതാണ്. അതിന് മുമ്പിൽ വാ വരുന്നുണ്ട്, അതിങ്ങോട്ട് അനുവർത്തിക്കണം. അനുവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഇവിടെ വരുമ്പോൾ അതിനെ വ്യവസ്ഥിത വിഭാഷയാകണം. ആവശ്യമുള്ളിടത്ത് ഹ്രസ്വം വരും, അല്ലെങ്കിൽ വരത്തില്ല. വേത്തി അനുവർത്തിയ വ്യവസ്ഥിത ഭാഷ ആശ്രയണേന ഹ്രസ്വഭാവ സിദ്ധേഹി. അപ്പൊ ശരിയായി. പരന്തു നിജന്തകൽപ്പനായ മർത്തോ ഭിദ്യതേ ഇതി ഭാവ. അപ്പൊ വേറൊരു പ്രശ്നം വരും. തെറ്റിനെ ശരിയാകാൻ പോയാലുള്ള പാട് എന്താണെന്ന് നോക്കണം. ഇവിടെ ണിച്ചെന്ന് പറഞ്ഞില്ലേ, ഏത് മതിച്ചതല്ലേ ണിച്ച് വരേണ്ടത്? ണിച്ച് വരുമ്പം വിശ്രമം എന്നല്ല വിശ്രമിപ്പിക്കൽ എന്ന് വരത്തില്ലേ? വിശ്രമിപ്പിക്കുക എന്ന് വരും. ഇവിടെ ഇപ്പം എങ്ങനെയാ വിശ്രമം ശരിയാക്കിയത്? ബീപൂർവത്തിലുള്ള ശ്രമ ധാതുവിൽ നിന്ന് ണിച്ച് വന്ന് ഹേതു മതിച്ച ണിച്ച് വന്നിട്ട് പ്രജാദ്യ അച്ച് വന്ന് നേരണ്ടി നീലോപിച്ച് വിശ്രാമം വന്നു, ഹൃദയം വന്നു. വിവസ്ഥിത ഉപേക്ഷണ്ട് ഹ്രസ്വം വന്നിട്ട്, പക്ഷെ അർത്ഥത്തിന് മാറ്റം വരും. വിശ്രമിക്കൽ എന്നുള്ള അർത്ഥം കിട്ടത്തില്ല, വിനയോ വിശ്രമിപ്പിക്കൽ എന്ന് വരും. അതിനെന്താ സമാധാനം? പരന്തു നിജന്ത കൽപ്പനായ മർത്തോ ഭിദ്യതേരി ഭാവ. വസ്തുതസ്തു നിവൃത്ത പ്രേഷണാദ്ധാതോ പ്രാകൃതേർത്ഥേ നിജിഷ്യത്തെ നിജതി വിവക്ഷായം തിന്നദോഷയത്തി അവധേയം. ഇത് ചുരാദിയിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. പരിഭാഷയോ വാർത്തികോ എന്തായാലും നിവൃത്ത പ്രേഷണാദ്ധാതോ പ്രാകൃതേർത്ഥേ നിജിഷ്യത്തെ. ഹേതുമതിച്ച എന്ന് പറയുന്ന സൂത്രപ്രകാരം ണിച്ച് വരുന്നത് ഏത് ധാതുവൊന്നും വരാം. പക്ഷെ അവിടെ എന്ത് വേണം? പ്രേഷണ, പ്രേരണ വേണം, അർത്ഥം വേണം. കാരേതി കരോതി കാരേതി, ചെയ്യിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം വേണം. പക്ഷെ ഇതേ സൂത്രം തന്നെ വേറെ ചിലടത്ത് പ്രവർത്തിക്കും. എന്താണ്? നിവൃത്ത പ്രേഷണാദ്ധാതോഹോ, ഒരു ധാതുവിൽ നിന്ന് പ്രേഷണം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രേഷണമില്ല എന്നുവെച്ചാൽ കൃധാതുവിന് പ്രേരണാർത്ഥം ഉണ്ട് ഉണ്ടാകാമല്ലോ അതിന് കൃധാതുവിൽ നിന്ന് കരോതി എന്നും വരാം കാരേതി എന്നും വരാം കാരേതി എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം അതിന് പ്രേഷണം ഉണ്ടെന്നാണ് ആ പ്രേഷണം നിവർത്തിച്ചാലോ പ്രേഷണം നിവർത്തിച്ചു കഴിഞ്ഞാൽ ഭൂതപൂർവദത്യ മുമ്പിരുന്ന അവസ്ഥ ഇത് മുമ്പെന്തിങ്ങനെയായിരുന്നു പ്രേഷണമില്ലാത്ത രീതിയിൽ പ്രേഷണം വരുന്നതിന് മുമ്പുള്ള അവസ്ഥ പ്രേഷണമില്ലാത്ത അർത്ഥത്തിൽ അതാണ് നിവൃത്ത പ്രേഷണ ധാതോഹോ പ്രേഷണാരഹിതമായ ധാതുവിൽ നിന്ന് എന്തു പറയുന്നു പ്രാകൃതേർത്ഥേ പ്രാകൃതി പ്രാകൃതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണോ പ്രകൃതി അർത്ഥം നിച്ചിന്റെ പ്രകൃതി നിച്ച് വരുന്നതിന് മുമ്പുള്ള അർത്ഥം ആ അർത്ഥത്തിൽ എന്തോരം നിജ് ഇഷ്യത്തെ നിച്ച് വരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഏത് ധാതുവിൽ നിന്നും സ്വാർത്ഥത്തിൽ നിച്ച് വരാമെന്ന് അർത്ഥം വരുന്ന സൂത്രം ഏത് ഹേതു മതിച്ച തന്നെ അപ്പൊ ഹേതു മതിച്ച എന്ന് പറയുന്നത് പ്രേരണാർത്ഥത്തിലും വരാം പ്രേരണാർത്ഥം ഇല്ലാതെയും വരാം എങ്ങനെയുണ്ട് അഭ്യാസം ഏതും മതിച്ചാന്ന് പറഞ്ഞ സൂത്രം മതിച്ചതിനു വേണ്ടിയിട്ട് പ്രേരണാർത്ഥത്തിലാണ് പക്ഷെ ഒരു പാട്ട് പാടിയപ്പോൾ കാര്യം ശരിയായി എന്താണ് നിവൃത്ത പ്രേഷണാദാതോ പ്രാകൃതേവി നിശിഷ്യത എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു സംഗതി ഓക്കെ അപ്പോൾ ഇവിടെ എന്തോരും ശ്രമധാതുവിൽ നിന്നും നിവൃത്ത പ്രേഷണാദാതോ പ്രാകൃതേ പ്രാകൃതിയെ നിജിഷ്യത്തെ പ്രാകൃതി അർത്ഥേ നിജിഷ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി അർത്ഥത്തിൽ നിച്ചു വന്നു പ്രേരണാർത്ഥമില്ല വിശ്രാമ എന്ന് പറഞ്ഞാൽ വിശ്രാമ തന്നെ അവിടെ പ്രേരണയൊന്നുമില്ല ഇതൊക്കെ പിന്നീടുള്ളത് പിന്നീടുള്ള വിദ്വാന്മാർ ഇതൊക്കെ ഇങ്ങനെ വിശ്രാമ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന കാളിദാസനാണ് കുറഞ്ഞവരുമല്ല പക്ഷെ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടി ഇപ്പം സംഗതി ശരിയായി ഇതെല്ലാം ഇങ്ങനെയാണ് വ്യാകരണത്തിൽ ഒരു പാട്ടുണ്ടെങ്കിൽ ഏത് കാര്യം നടക്കും സമയത്ത് അവസരം നോക്കി പാടണം ഇതുകൊണ്ടാണ് ഒന്നും തെറ്റെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് തെറ്റ് എന്താണോ ഏതിനു വേണോ ശരിയാക്കാം ഇങ്ങനെ ചില നിയമങ്ങളും അത് ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി സംഗതി ഒക്കെ ഏത് ആ അതൊക്കെ ഉണ്ടാക്കാം അതാണ് വസ്തുതസ്തു നിവൃത്ത പ്രേഷണാദാതോ പ്രാകൃതയിലൊക്കെ നിജിതിപക്ഷയം ദോഷയിത്യവധേയം ഏവഞ്ച രോഗി ചിരപ്രവാസി പരാന്നഭൂജി പരാവസ്തുതസ്ഥായി യജ്ജീവതി തന്മരണം യന്മരണം സ്വസ്യ വിശ്രാമ ഇപ്പം ശരിയായോ സ്വസ്യ വിശ്രാമ ഇതാണ് അവൻ്റെ വിശ്രമം വിശ്രാമം എന്ന് വെച്ചാൽ വിശ്രമം തന്നെ എന്താണ് യത് മരണം മരണമാണ് വിശ്രമം മുക്തി ആരുടെയൊക്കെ രോഗി നിത്യരോഗി രോഗത്തിൽ നിന്ന് മോചനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മുക്തി എവിടെയാ മരണം തന്നെ ചിരപ്രവാസി ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല കുടുംബത്തിൽ നിന്ന് വന്നു കഴിയുന്നു പിന്നെ അവന് ആ ദുഃഖം മാറണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ കിടന്ന് മരിക്കണം ഉഗാണ്ടയിലൊക്കെ അങ്ങനെ ഒരുപാട് പേര് കിടന്ന് മരിക്കുന്നുണ്ട് തിരിച്ചു വരാനും പറ്റില്ല അവിടെ ജീവിക്കാനും പറ്റില്ല ആണ് ചിരപ്രവാസി എന്ന് പറയുന്നത് ഇത് മൂന്ന് മാസത്തേക്കൊന്നും പോയിട്ട് ടൂറിസ്റ്റ് വിസയിൽ പോയി വരുന്നതല്ല പെട്ടുപോയ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യം പറയണം ചിരപ്രവാസി പരാന്നഭോജി ജീവിതകാലം മുഴുവൻ പക്ഷെ ഏതെങ്കിലും ആശ്രമത്തിലൊക്കെ കഴിഞ്ഞ് ആരെങ്കിലും തരുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുക. അല്ല, ആശ്രമമല്ല, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പരാന്ന ബുക്കുകൾ സ്വയം അധ്വാനിക്കാതെ, സ്വയം സമ്പാദിക്കാതെ മറ്റുള്ളവർ സമ്പാദിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് പരാന്ന ബുക്ക്. നിങ്ങളങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അധ്വാനിക്കുന്നവരല്ലേ. പരാന്ന ബുക്ക് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ അധ്വാനിക്കുന്നുണ്ട്, ആരെങ്കിലും തരുന്ന കഴിച്ച് ജീവിക്കും. ആശ്രമത്തിൽ കഴിയുന്നവരൊന്നും പരാന്ന ബുക്കുകളല്ല. ഈ ആശ്രമത്തിൽ കഴിയുന്നവർ, അങ്ങനെ കഴിയുന്നവരും ഉണ്ട്. പരാന്ന ഭോജി, അവനും എന്താ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിച്ചക്കാരെ മറ്റുദ്ദേശങ്ങളാണ്, ഭിക്ഷുക്കളെ അല്ല. ഭിക്ഷു അത് ലെവൽ വേറെ, അതിനൂടെ കൊണ്ടുവരുന്നു. പര അവസ്ഥദശായി, അവസ്ഥ എന്ന് വെച്ചാ നിരന്തരം ആരുടെയെങ്കിലും വേണ്ടി കഴിയേണ്ടി വരിക. വാടക കൊടുക്കാനും കാശില്ല, വാടക എന്ന് പറഞ്ഞാലും പറ്റില്ല. വാടക കൊടുത്താൽ ഒരവകാശമുണ്ടല്ലോ, ഇത് അവകാശവും ഇല്ല. അങ്ങനെ കഴിയേണ്ടി വരിക. അവനെ സംബന്ധിച്ച് എന്താണ്? ദുഃഖമാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ദുഃഖം. അവന് ദുഃഖം കാണും. അവൻ്റെ ദുഃഖം അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. ഇതൊന്നും ആശ്രമത്തിൽ താമസിക്കുന്നതൊന്നുമല്ല. അതെ അതെ. ഏ ജീവതി തത് മരണം, അങ്ങനെയുള്ളവരുടെ ജീവിതമാണ് മരണം. എന്ത് മരണം? സ്വസ്യ വിശ്രാമം, മരണമാണ് വിശ്രമം. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ശരിയാക്കാം. ഏത് ശരിയാക്കാം? നമുക്ക് വ്യാകരണം ഉണ്ടെങ്കിൽ കുറച്ച് മെനക്കെടണമെന്നുള്ളതുള്ളൂ. അതുകൊണ്ട് ഈ തെറ്റ് തെറ്റെന്ന് പറയുക, അത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഏത് തെറ്റ് ശരിയാക്കാമെങ്കിൽ പിന്നെ ഇവിടെ തെറ്റ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വ്യാകരണം പഠിച്ചെന്ന് വിചാരിച്ചൊന്നും തെറ്റെന്ന് കയറിപ്പോ പറഞ്ഞു. പറയുന്ന അല്പ അറിവുള്ളവരാണ് പറയുന്നത് തെറ്റാണ്. ആൾക്കാർ തെറ്റ് ശരിയെന്നും പറഞ്ഞ് പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. ഏത് ശരിയാക്കാം? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മുഴുവൻ അതാണ്, തെറ്റ് ശരിയാണ്. പക്ഷെ അത് വേറൊന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പാണിനിയുടെ ഇന്ന നിയമം അനുസരിച്ച് ഇത് ശരിയല്ല, അങ്ങനെ പറയാം. ഉപദേശസ്യ മന്ദസ്യനാചമേ എന്നുള്ള നിയമം അനുസരിച്ച് ഇത് ശരിയാവില്ല, അതാണ് പുള്ളിയുടെ. അദ്ദേഹം തികഞ്ഞ വൈയാകരണനാണ്, അത് ഇന്നുകൊണ്ട് പറയുന്നതാണ്. ഇനി അതിലൊരു മറുവശമുണ്ട്. വേറെ ഏതെങ്കിലും നിയമം കൊണ്ട് ഇതിനെ ശരിയാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം അദ്ദേഹത്തിന് എല്ലാം ശരിയാക്കാനും പറ്റും, അത്രയും അറിവുള്ള ആളാണ്. പക്ഷെ പാണിനിയം പഠിക്കുന്നവർ പാണിനിയത്തിൽ നിന്നുകൊണ്ട് തെറ്റ് ശരിയും മനസ്സിലാക്കണം. പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാണിനിയത്തിനപ്പുറത്ത് പോയി വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ പാണിനിയത്തിൽ നിന്നുകൊണ്ട് തന്നെ തെറ്റിനെ ശരിയാക്കാം. അത് വിധി ചെയ്യുന്നില്ല, അത് മറ്റൊന്നാണ്. അപ്പോൾ പാണിനിയുടെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാർത്തയുമില്ലെങ്കിൽ എന്തായിരുന്ന സ്ഥിതി? ഭാഷയുമില്ലെങ്കിൽ എന്തായിരുന്ന സ്ഥിതി? മിക്കവാറും ശബ്ദങ്ങളെല്ലാം തെറ്റായിരുന്നു. അപ്പം അവിടെയൊക്കെ അവർ ചെയ്യുന്ന ഇതാണ്. അവിടെ പറയും മുനീന ഉത്തരോത്തരം പ്രാമാണ്യം, യഥോത്തരം മുനീനാം പ്രാമാണ്യം എന്നൊക്കെ പറയുമ്പോൾ പാണിനിയുടെ ശരിയായല്ലെങ്കിൽ വാർത്തി, വാർത്തിക ശരിയായില്ലെങ്കിൽ ഭാഷ, ഭാഷ ശരിയില്ലെങ്കിൽ ഇങ്ങനെ ശരിയാക്കും. എല്ലാം കൂടെ ചേർത്ത് വെച്ചോളൂ. അങ്ങനെ വരുമ്പോൾ ശരിയാകും. ഏത് ശരിയാകും? പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സാധാരണ ഭാഷ പ്രയോഗിക്കുന്നിടത്ത് എന്ത് ചെയ്യണം? ഒരു നിയമത്തെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ശബ്ദബോധത്തിന് തടസ്സമുണ്ടാകും. വിശ്രാമം എന്ന് പറഞ്ഞാൽ വിശ്രമിപ്പിക്കുക എന്നാണ്. വിശ്രമിക്കുക എന്ന് പറയുന്നതിന് പകരം വിശ്രാമം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന് ആശയക്കുഴപ്പമുണ്ടാകും. വിശ്രമിക്കാനാണോ അതോ വിശ്രമിപ്പിക്കാനാണോ, ആ സംശയം ഉണ്ടാകും. അതുകൊണ്ട് വിശ്രാമം എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണം? വിശ്രമം എന്ന് തന്നെ പറയണം. ഇതല്ലേ പറ്റൂ, വേറെ ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വിശ്രാമയിതിത്വ അപാണിനിയെന്ന് പറഞ്ഞെങ്കിലും തിങ്ങന്ത പ്രകടനത്തിൽ വിശ്രമ ധാതു വരുന്നിടത്ത് പട്ടോദീക്ഷിതരെ തന്നെ പറയുന്നു, ഇതും പാണിനിയമാക്കാം എന്ന് പറയുന്നുണ്ട്. അതിനിതി തന്നെ പറയുന്നു, വ്യവസ്ഥിത ഭാഷാശ്രയണ ഹ്രസ്വത്തെ തടഞ്ഞാൽ പോരെ, ബാക്കിയെല്ലാം ഓക്കെ. ഹ്രസ്വത്തെ തടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇവിടെ പോയി അടുത്ത് വരുന്ന ഇതാണ് അകർത്തിച്ച കാരകേ സപ്ഞായാം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിൽ ധാരാളം പ്രയോഗത്തിൽ വരുന്ന ശബ്ദങ്ങളെല്ലാം ഈ ഭാവ എന്നുള്ള സൂത്രം കൊണ്ടും വരും. അകർത്തരിജ കാരകേ സപ്ഞായാം, കർത്തൃ ഭിന്നേ കാരകേ ഖഞ്ഞസ്യാ. കർത്തൃർത്ഥത്തിലാണെങ്കിൽ എന്ത് വരുന്നുള്ളു? തിരിച്ചവോ, തിരിച്ചു വരും എന്നുള്ള തിരിച്ചു വരും. കർത്താവ് ഒഴികെയുള്ള കാരകങ്ങളെന്ന് പറയുമ്പോൾ ഏതൊക്കെ? കർമ്മം, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം. ഈ അർത്ഥത്തിലെല്ലാം എന്ത് വരാം? ഖഞ്ഞു വരാം. അതിനും ചില അപവാദങ്ങളൊക്കെ വരും, അതുകൂടെ കൊടുക്കും. രഞ്ച് രാഗ എന്നുള്ള ധാതു, അതിൽ നിന്നെന്ത് വരുന്നു? രജ്യത്തെ അനേന എന്ന് വിഗ്രഹിക്കുമ്പോൾ രജ്യത്തെ അനേന. രഞ്ച് ധാതുവിൽ നിന്ന് ശപ്പ് വരുമ്പം ശിത്ത് വരുമ്പം, ചെപ്പല്ല ശിത്ത് വരുമ്പം രഞ്ജപ്രകാരം നകാരം ലോപിക്കും. രഞ്ജെന്നാണ് ഞകാരമാണ്, നകാരത്തിന് ഞകാരമെന്നാണ്. ഇങ്ങനെ നകാരജവും അനുസ്വാര പഞ്ചമോ ജലിതാദുഷ്. ഇവിടെ ഇരിക്കുന്നത് ജല്ലാണ്. പൂർവത്തിലിരിക്കുന്ന ഞകാരം എന്ന് പറയുന്നത് നകാരജമാണ്. നശ്ചബ്ദാന്തനുസരിച്ച് ഈ പരസ്പരം ആ രഞ്ച് രജ്യത അനേന എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ രഞ്ച് ധാതു നിന്ന് ഖഞ്ഞു വരും. വന്നു കഴിഞ്ഞാൽ വരുന്നു ഖഞ്ഞിച്ച ഭാവകർണയോഹോ. ഭാവാർത്ഥത്തിലും കർണാർത്ഥത്തിലും രഞ്ജേർ നലോപഹസ്യ. രഞ്ജിന്റെ നഗാരം ലോപിക്കും. രഞ്ജിൽ നിന്ന് ഭാവാർത്ഥത്തിലോ രഞ്ജനം രാഗ, അല്ലെങ്കിൽ രജ്യത അനേന എന്നെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? നകാരം രഞ്ജേർ നലോപഹസ്യ. ഭാവാർത്ഥത്തിലും കർണാർത്ഥത്തിലും രജ്ജനം അല്ലെങ്കിൽ രജ്യത്തെ രഞ്ച് ഖഞ്ഞ് ഖഞ്ഞിലാകുന്നു. നകാരം ലഭിച്ചു. ഉപതാവൃത്തി വന്നിട്ട് എന്ത് ചെയ്തു? രാഗ എന്ന് പറഞ്ഞാൽ രഞ്ജനദ്രവ്യം. അവിടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? അകർത്തിച്ചിരിച്ച കാരകെ സപ്ഞായ. ഇത് സപ്ഞയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നിറം പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അങ്ങനെയാണ് എന്ത് പറയുന്നത്? രാഗം, രാഗം സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അവിടെ രജ്ജുവാണ്, ചജോഹോ കു ഗണ്യതോഹോ കുത്വം വന്നു രാഗ. ഭാവാർത്ഥത്തിൽ നിന്ന് എന്തു വരുന്നു, രഞ്ജനക്രിയ ഭാവാർത്ഥത്തിൽ വന്നു. രഞ്ജനം രഞ്ജനക്രിയ. അവിടെ വന്നിരിക്കുന്ന ഖഞ്ഞല്ല, രഞ്ജനിൽ നിന്ന് ലുട്ട് വന്നു, ലുട്ട് വന്നു. അതുകൊണ്ട് നിർത്താൻ പറയുന്നു, അപ്പം നിർത്താം. പറഞ്ഞില്ലെങ്കിലും ഞാൻ നിർത്തും.